അന്ന് മനുഷ്യർക്ക് തുല്യമായ അവസരം ഉണ്ടാകും. സമിതി അവസര സമത്വം എന്നത് ഇംഗ്ലീഷിൽ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക? ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? സമത്വം ഇക്വാലിറ്റി ഡിഗ്രിക്കാണ്. ഇങ്ങനെ പറയാം, എന്താണ് ഇക്വാലിറ്റി ഫോർ എഡ്യൂക്കേഷൻ, ഇക്വാലിറ്റി ഫോർ ഹെൽത്ത്, ഇക്വാലിറ്റി ഫോർ ജോബ്, ഇക്വാലിറ്റി ഫോർ അങ്ങനെ ഇതെല്ലാം വേണം മനുഷ്യർക്ക്. അപ്പോ അതിന് സമൂഹത്തില് സ്ത്രീക്ക് പുരുഷന് എല്ലാവർക്കും അവസരങ്ങളിൽ സമത്വം വരിക, തൊഴിലവസരങ്ങൾ, ആരോഗ്യ പരിപാലനത്തിൽ, വിദ്യാഭ്യാസത്തിൽ, രാഷ്ട്രീയത്തില്, ഓരോ കാര്യങ്ങളും എടുത്തു പറയാം. ഹെൽത്ത് ആൻഡ് പൊളിറ്റിക്സ് അതൊക്കെ നല്ല പോയിന്റ്. ഇത് ഈ കാലത്തിനനുസരിച്ച് എങ്ങനെ നമ്മൾ മാറ്റി പറയണമെന്നറിഞ്ഞു. സമൂഹത്തിന് അത് മനസ്സിലാകുകയും അംഗീകരിക്കുകയും ചെയ്യും. അത് വളരെ ആഴമുള്ള ഒരു വിഷയമാണ്. കാരണം ആരാധനാ സ്വാതന്ത്ര്യം, അത് വിശ്വസിക്കുന്നവർക്ക് ആണിനും പെണ്ണിനും തുല്യമായ അവസരം ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ അവസര സമത്വം എന്നുള്ള രീതിയിലാണ്. അപ്പോ ഈ പരസ്യമായി പറയുമ്പോ എതിർപ്പുണ്ടാവുമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോ ആരാധനയുടെ കാര്യത്തിൽ സ്ത്രീക്കും പുരുഷന്മാർക്കും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നർത്ഥം. അപ്പൊ ഗുരുദേവന്റെ ആശയം പറയുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഈ ശബരിമല വിഷയം ഇനിയിപ്പോ വലിയൊരു ചർച്ചയായി വരാൻ പോവുകയാണ്. കോടതി വിധി വരും. അപ്പോ ഈ അവസര സമത്വം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ജസ്റ്റിസാണ്, സാമൂഹ്യ നീതിയാണത്. അപ്പോ തുല്യനീതി, അപ്പോ അതിനെ സാധാരണഗതിയിലെ ആൾക്കാർക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല, അതിനെതിരായിട്ട് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജനങ്ങൾ ബോധമില്ലാതെ ഒരു കൂട്ടർ, മറ്റൊരു കൂട്ടർ ബോധപൂർവം അവര് പറയുന്നതാണ് ശബരിമല സ്ത്രീകൾക്ക് കയറാൻ പാടില്ല. സമിതി ഡിഫറൻസ് ഇത് കോൺസ്റ്റിറ്റ്യൂവൻസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതാണ് ഇപ്പൊ ബിലീവ്, ഒരു വിശ്വാസമാണ്. അല്ല, അതിപ്പോ കോടതിയുടെ കോടതി വിധി ഒന്നേ പറയാൻ പറ്റൂ. ഇനി വരുന്ന കോടതിയുടെ റൈറ്റ് ആണല്ലോ, അത് തന്നെ. അത് ഇനി കോടതി വിധി വരണമെന്ന്, അത് വന്നേ അത് പറയാൻ പറ്റൂ. കോടതിയിൽ നിന്ന് വിധി വരണോ? അത് കോടതിയിൽ പറയാണ്, മതത്തിനാണ് പ്രാധാന്യം, മതവിശ്വാസങ്ങൾക്കോ ആചാരങ്ങൾക്കോ എന്ന് പറഞ്ഞാൽ പിന്നെ കോടതിക്ക് അത് ഇടപെടാൻ പറ്റില്ല. അല്ല, കോടതി പറയാണ് വിശ്വാസങ്ങളെ ആചാരങ്ങളെക്കാളും മേളിലാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണോ, അത് നിയമത്തിന്റെ നിയമപരമായ അവകാശമായി മാറും. അതെങ്ങനെ കോടതി ഇനി പറയുന്നു എന്നുള്ളതാണ്. കാരണം അതിന്റെ അപ്പീല് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവിടുത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാ അതെങ്ങനെയായിരുന്നു? അതിപ്പോ കോടതി എന്ന് പറയുന്നത് ചിലപ്പോ അതിന്റെ ഇപ്പോ BJP ഒരു ഭരണമായതുകൊണ്ട് ചിലപ്പോ അവര് എന്താണ് ഈ പാരമ്പര്യങ്ങളെയും മാമൂലുകളെയും ആചാരങ്ങളെയൊക്കെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് ഭരണഘടനയ്ക്ക് മേളിലായിരിക്കണം മതവിശ്വാസം, മത കാര്യങ്ങളെന്നൊക്കെ വാദിക്കുകയാണ് അവര് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് അത് ഒരു പ്രധാനപ്പെട്ട വിഷയം. ആ മതത്തിന്റെ ഇതിന് വരുമ്പോ അത് അതുകൊണ്ട് അതിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഒരു സാമൂഹ്യ നീതിയുടെ വശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെയുള്ള തുല്യമായ അവസരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ തുല്യമായ അവസരം വരുമ്പോ ആരാധനയ്ക്കും പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും അവസരം കൊടുക്കണം. അപ്പൊ അത് ഇവര് പറയുന്ന എന്താണ്, അതങ്ങനെ സ്ത്രീ പുരുഷ സമത്വത്തിന്റെ വിഷയമല്ല, ആചാരത്തിന്റെ വിഷയമാണ്. എന്നുവെച്ചാൽ സാമൂഹ്യ നീതിയുടെ വിഷയമുണ്ട്. ആചാരം എന്താണ്? ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ആള് ബ്രഹ്മചാരിയാണ്. അപ്പൊ ബ്രഹ്മചാരി ആയതുകൊണ്ട് അവിടെ സ്ത്രീകൾ ചെല്ലാൻ പാടില്ല. ഇതൊരു ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും വിഷയമാണ്. അത് ഈ കോടതി ഇടപെടാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അവിടെ ഈ അവസര സമത്വം എന്നുള്ളതിനെ ആചാരവും വിശ്വാസവും കൊണ്ട് നിഷേധിക്കുകയാണ്. ഇതാണ് ഒരു പ്രശ്നം. അപ്പോ ഇതില് നിയമമെന്തോ ആയിക്കൊള്ളട്ടെ, ഈ അവസര സമത്വത്തെ ആചാരവും വിശ്വാസവും കൊണ്ട് നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ത്രീയുടെ അവകാശത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട്, അവസരത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി പാരമ്പര്യമായ വിശ്വാസങ്ങളെയും ഇതിനെയൊക്കെ അവർ മുറുകെ പിടിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. മുസ്ലിമിന്റെ കാര്യം ഇല്ലെന്ന് പറയും. അതെന്തിനാ പറയുന്നത്? അതല്ലല്ലോ അവിടുത്തെ വിഷയം. നിയമം വരുമ്പോ എല്ലാവർക്കും പൗരന്മാർക്കെല്ലാം വരണ്ടേ? അപ്പോ ഇവിടത്തെ ഈ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? അതിന് അവര് അവരുടെ യുക്തികൾ എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ സ്ത്രീ പ്രവേശനം സ്ത്രീക്കുള്ള അവസരത്തെ നിഷേധിച്ചു. എന്തുകൊണ്ട്? ഇത്ര വയസ്സിന് താഴെയുള്ളവർക്കും ഇത്ര വയസ്സിന് മേലുള്ളവർക്കും അവിടെ പോവാം. അപ്പൊ സ്ത്രീയുടെ അവസരത്തെ അവിടെ നിഷേധിക്കുന്നില്ല. ഈ ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് മാത്രമേ അവിടെ പോകാൻ പാടില്ലാതെയുള്ളൂ എന്ന് പറയുമ്പോൾ അതിലൊരു യുക്തിയില്ല. അപ്പൊ സ്ത്രീക്കുള്ള അവസരത്തെ നിഷേധിക്കുന്നില്ലല്ലോ. പിന്നെ ഈ ഇടയ്ക്കുള്ള പ്രായത്തിൽ അത് എന്താണ് അവിടെ കയറാൻ പാടില്ല എന്ന് പറയുന്നത് അയ്യപ്പൻ ബ്രഹ്മചാരി ആയതുകൊണ്ടാണ് എന്നാ പറയുന്നത്. അപ്പൊ അയ്യപ്പൻ ബ്രഹ്മചാരിയാണ് അവിടെ ആ പ്രായത്തിലുള്ള സ്ത്രീകൾ കയറാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്, അതില് എന്താണ് യുക്തിയുള്ളത്? ഈ യുക്തിയാണല്ലോ പറയുന്നത്. അതിനകത്തൊരു യുക്തിയില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അത് വിശ്വാസമാണ്. അപ്പൊ പറയും ലക്ഷക്കണക്കിന് ജനങ്ങൾ വിശ്വസിക്കുകയാണ്, ഇങ്ങനെ അയ്യപ്പൻ ബ്രഹ്മചാരിയാണ്, യുവതികൾ മുമ്പിൽ ചെല്ലാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നോണ്ട് ജനങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ ജനങ്ങള് വിശ്വാസം കൊണ്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പോയിട്ടുണ്ട്. അതായത് ഇതൊരു ജഡമാണ്, അതിന്റെ അധ്യാരോപണം ചെയ്തിട്ടാണ് പിന്നെ പൂജ നടത്തുന്നത്. അതൊരു വിഗ്രഹമാണ്. അല്ല, അതൊന്നും സാധാരണക്കാർക്ക് വിഷയമില്ലല്ലോ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ജഡമാണോ ചൈതന്യമാണോ ഇതൊന്നും അല്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസമാണ് യുവതികൾ അവിടെ ചെല്ലാൻ പാടില്ല. എന്തുകൊണ്ട്? അയ്യപ്പൻ ബ്രഹ്മചാരിയായുള്ള അതൊക്കെ വേറെ കാര്യം. ഇപ്പൊ നിലവിലുള്ള കാര്യം പറയുക, ഇപ്പോ നിലവിലുള്ള കാര്യം എന്താണ്? ഇങ്ങനെയാണ് അവര് വാദിക്കുന്നത്. അയ്യപ്പൻ ബ്രഹ്മചാരിയാണ്, യുവതികളും ചെല്ലാൻ പാടില്ല എന്ന് പറയുന്ന അവിടെ ചെല്ലുന്ന ബഹുലക്ഷം, അവിടെ എത്ര ജനങ്ങൾ ചെല്ലുന്ന അവരുടെയൊക്കെ വിശ്വാസമാണ്. അപ്പൊ ആ വിശ്വാസത്തിന് ഭംഗം വരുത്താൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അതിനെന്ത് സമാനം പറയുമെന്നുള്ളതാണ്. അതൊക്കെ വേറെ വിഷയം. അത് ഇതുമായിട്ടൊന്നും ബന്ധം ഏവരമല്ല വിശ്വാസം. ഒരാളല്ല, ലക്ഷക്കണക്കിന് പേരും. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസമാണ്. അപ്പോ അവരെ വിശ്വസിക്കാനുള്ള അവരുടെ അവകാശത്തെ നിയമം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആ, അപ്പോ അങ്ങനെയുള്ള നിയമത്തിന്റെ കാര്യം വരുന്നില്ല. നിയമം എന്ന് പറയുന്നതിന് കോടതി രീതി വന്നേ പറയാൻ പറ്റൂ. നിയമം ഇപ്പൊ ചർച്ച ചെയ്യാൻ പറ്റില്ല. ഇത് വിശ്വാസത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ എന്താണ്? സ്ത്രീകൾക്ക് സ്ത്രീകൾ അവിടെ ചെല്ലാൻ പാടില്ല എന്നുള്ളത് അവിടെ വരുന്ന ഭൂരിപക്ഷം ജനങ്ങളുടെ വിശ്വാസമാണ്. അപ്പൊ ആ വിശ്വാസം സംരക്ഷിച്ചില്ലെങ്കിൽ, അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ എന്താണ്? അവിടെ ആ വിശ്വാസത്തിന് ഇളക്കം തട്ടത്തക്ക രീതിയിൽ സ്ത്രീകൾ അവിടെ കയറാൻ ചെന്നു കഴിഞ്ഞാൽ അവിടെ ചെറുക്കും പ്രശ്നമുണ്ടാവും. അതുകൊണ്ട് സ്ത്രീകൾ കയറാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്ത് മറുപടി പറയുമെന്നാണ്? വിശ്വാസം വിധി എന്തോ ആയിക്കോട്ടെ, അത് പിന്നീടുള്ള കാര്യമില്ലേ. വിധിയുടെ കാര്യം വന്നില്ലല്ലോ, അതിപ്പോ ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ടല്ലോ. അതായത് ഇതിന്റെ ഇവര് ഒന്ന് പറയുന്ന എന്താണ്? അവിടെ ഈ സ്ത്രീകള് കയറാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു എന്താണ്, കുറഞ്ഞത് 200 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു വിശ്വാസമാണ്. അപ്പോ അങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കുന്നിടത്ത് സ്ത്രീകള് അവിടെ കയറാൻ പാടില്ല. കയറി കഴിഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസത്തെ അത് ദോഷം വരും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഞാനൊരു കാര്യം പറയാം, അതേ ഇതര പ്രസ്ഥാനമാണെന്നാണ് പുത്തത്തി വാർത്ത ഇട്ടേക്കുന്നത്. എന്നാ പിന്നെ പുരുഷേതരമാണെന്ന് ഞാൻ പറയാൻ പോകും, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. പുരുഷനെ സ്ത്രീയെ അങ്ങനെ മാറ്റി നിർത്താൻ ഭയപ്പെടുന്നു. എല്ലാവർക്കും അത് അവിടെ തരാമെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ മാത്രം കയറി നിർത്തേണ്ട ആവശ്യമില്ല. അതിന് കാര്യം ഇതിപ്പോ പറയുന്നത് വിശ്വാസത്തിന്റെ കാര്യമല്ല, മതേതരത്തിന്റെ കാര്യമാണ്. വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോ അതിനെന്ത് സമാനം പറയുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അമ്പലങ്ങളിൽ അമ്പലങ്ങളിൽ വിശ്വാസം വേണ്ടി അതൊക്കെ വിശ്വാസം അവരോട് പോട്ടെ വരാതിരിക്കട്ടെ. പക്ഷെ ഒരു ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എല്ലാ ഇവിടെ വരല്ല എന്നാണ് നിയമം എന്ന് പറയുന്നതിന് വിധി വരാതിരിക്കില്ല. എന്താ പറഞ്ഞിട്ട് തല കയറാത്ത ബോധം വരാത്തത്. ഇപ്പൊ വിഷയം വിശ്വാസത്തിന്റെ വിഷയമാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. കോടതി വിധി എന്ന് കഴിഞ്ഞാൽ അതപ്പോഴെ നോക്കേണ്ട കാര്യം. ഇപ്പൊ കയറാന്ന് പറഞ്ഞാൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇപ്പൊ ആരും കയറാൻ പാടില്ല. അപ്പോ വിശ്വാസത്തിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നവർ പറയുന്നത് ഇങ്ങനെയാണ്, അത് സ്ത്രീകൾക്ക് അവിടെ കയറാൻ പാടില്ല. അപ്പൊ ഈ ഇത്തരം വിശ്വാസം എന്താണ്, ഒരു അമ്പലത്തെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള വിശ്വാസം അത് 200 വർഷം പഴക്കമുള്ളതാണ്, സ്ത്രീകൾ കയറാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? അയ്യപ്പൻ ബ്രഹ്മചാരിയാണ്, സ്ത്രീകളെ കാണാൻ പാടില്ല. അപ്പൊ പിന്നെ ഈ വയസ്സായ സ്ത്രീകളെയും കുട്ടികളെയും കണ്ട അയ്യപ്പൻ എന്താ പ്രശ്നം ഉണ്ടാകാത്തത്? അങ്ങനെ അപ്പൊ അതിനവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവതികൾ, യുവതി എന്ന് പറയുന്നത് അയ്യപ്പനെ കണ്ടാ പ്രശ്നമാണ്, അതുകൊണ്ട് എന്താ പറയുന്നത്, വയസ്സായ സ്ത്രീകളെ കണ്ടാലും അയ്യപ്പന് പ്രശ്നമില്ല. യുവതി വൈകാരിക അല്ല, അതിൽ അയ്യപ്പൻ ഇത്രയേ ഉള്ളു പ്രശ്നം, യുവതികളെ കാണാൻ പാടില്ല. മറ്റുള്ളവരവിടെ കയറുന്നതിന് അയ്യപ്പന് വിരോധമില്ല. അപ്പൊ ഇതാണ് വിശ്വാസം. ഇത് വിശ്വാസം എന്ന് പറയുമ്പോൾ പിന്നെ ആ വിശ്വാസത്തിന് എന്ത് മറുപടി പറയുന്നുള്ളതാണ് മനസ്സിലായോ? നമ്മളെ ഇപ്പോഴത്തെ നമ്മുടെ പഴയൊരു ആചാര്യനെ ഇപ്പൊ ജയിലിൽ കിടക്കുന്നു. ആര്? ഓക്സ്ഫോർഡ് കേസിൽ. ആരാണോ? ഡോക്ടർ അശോക. ഓ, അങ്ങനെ കേട്ടായിരുന്നു. അപ്പൊ ഇതിനെന്ത് മറുപടി പറയുന്നുള്ളതാണ്. ഇതെല്ലാം പൊങ്ങച്ചെറിയാവാരമല്ലേ. ഇതിന് പറയേണ്ട മറുപടി എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് എന്താണ്, ഇപ്പൊ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു കാലത്ത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വിശേഷിച്ച് കയറാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നു, ആണിനും പെണ്ണിനും. അപ്പോ അന്ന് ക്ഷേത്ര വിശ്വാസികളായിരുന്നവര് ഭൂരിപക്ഷവും ഇത് കയറാൻ പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അത് അവരുടെ വിശ്വാസമായിരുന്നു, അവര് അമ്പലത്തിൽ കയറുന്നവരുടെ വിശ്വാസമായിരുന്നു. ബാക്കിയുള്ളവർ കയറി കഴിഞ്ഞാൽ അമ്പലം അശുദ്ധമാകും. അപ്പൊ അവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠകൾക്കൊന്നും ഈ പിന്നോക്കക്കാരവിടെ കയറുന്ന ഇഷ്ടമുണ്ടായിരുന്നു. അപ്പൊ വിശ്വാസത്തിന്റെ പേരിലാണ് അന്ന് തടഞ്ഞത്. ഇവിടെ സ്ത്രീ കയറാൻ പാടില്ല എന്ന് പറയുന്നു, അവിടെ പിന്നോക്കക്കാർ കയറാൻ പാടില്ല എന്ന്, ആണും പെണ്ണും കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ദൈവം തന്നെ അശുദ്ധമാകുമെന്നാണ്. ഇപ്പോഴും പറയുന്നത് എന്താണ്, സ്ത്രീ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ആർത്തവ സമയത്ത് അമ്പലത്തിൽ കയറാൻ പാടില്ല, പിന്നെ സ്ത്രീ ചെന്ന അവിടെ അശുദ്ധമാവും, അയ്യപ്പൻ അത് ഇഷ്ടമല്ല. ഇത് കേരളത്തിലെ മുഴുവൻ ദൈവങ്ങൾക്കും ബാധകമായിരുന്ന ഒരു കാലഘട്ടത്തിൽ പിന്നോക്കക്കാർ അമ്പലത്തിൽ കയറാൻ പാടില്ല. അപ്പോ ഇത്രയും വലിയ വിശ്വാസം, മുഴുവൻ അമ്പല വിശ്വാസികളും വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസത്തെ എങ്ങനെ മാറ്റി? എന്തുകൊണ്ട് മാറ്റി ആ വിശ്വാസത്തെ? നിയമമൊന്നുമല്ല, എന്തുകൊണ്ട് മാറ്റി? നിയമം കൊണ്ടാണെങ്കിലും എന്തുകൊണ്ട് മാറ്റി? അതായത് അതൊരു അന്ധവിശ്വാസമായിരുന്നു. അമ്പലത്തിൽ വിശ്വസിച്ചവരോട് തന്നെ എന്തായിരുന്നു, അവരെ അന്ധവിശ്വാസമായിരുന്നു. അന്ധവിശ്വാസം വേണ്ടത് മാറ്റി. അതുപോലെ ദൈവത്തിന് യുവതികളെ കാണാൻ പാടില്ല എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസമാണ്. മനസ്സിലായോ? ദൈവത്തിന് യുവതികളെ കാണാൻ പാടില്ല എന്ന് പറയുന്നത് വെറും അന്ധവിശ്വാസമാണ്. കാരണം എല്ലാ ദൈവങ്ങളും, മിക്കവാറും എല്ലാ ദൈവങ്ങളും ഭാര്യമാരോടുകൂടി ജീവിക്കുന്നവരാണ്. ശിവനായാലും കൃഷ്ണനായാലും വിഷ്ണുവായാലും എല്ലാവരും. പിന്നെ ബാക്കി ദൈവങ്ങള് ഇപ്പൊ ബ്രഹ്മചാരി ആയതുകൊണ്ട് കയറാൻ പാടില്ല എന്ന് പറയുന്ന ഒരു അർത്ഥമില്ല. ഹനുമാൻ ബ്രഹ്മചാരിയാണ്, അവിടെ സ്ത്രീകൾക്കെല്ലാം പോകാം. അപ്പൊ ഇത് വെറുതെ പറഞ്ഞു വരുത്തിയ ഒരു അന്ധവിശ്വാസം. അപ്പൊ അന്ധവിശ്വാസത്തെ വിശ്വാസമെന്ന് കരുതുന്നതുകൊണ്ട് തന്നെ ആ അന്ധവിശ്വാസം മാറ്റേണ്ടതാണ്. അപ്പൊ വിശ്വാസം എന്ന് പറയുന്ന മനുഷ്യന്റെ അവകാശം തന്നെയാണ്, പക്ഷെ അന്ധവിശ്വാസമാണെങ്കിൽ അതിനെ മാറ്റണം. അപ്പൊ എന്തുകൊണ്ട് ഇതിനെ മാറ്റണം? കാരണം അവിടെ സ്ത്രീ വിരുദ്ധതയുണ്ട്. അപ്പോ ഒന്ന് എന്താണ്, ആർത്തവമാകുമ്പോൾ സ്ത്രീകൾ അശുദ്ധമാകുന്നു എന്നുള്ളത് സ്ത്രീ വിരുദ്ധമായ ഒരു കാര്യമാണ്. മനസ്സിലായോ? അത് സ്ത്രീ വിരുദ്ധമായൊരു നിലപാടാണ്. അത് സ്ത്രീകൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സ്ത്രീകൾക്ക് ശാരീരികമായ പ്രത്യേകതകളൊക്കെ ഉണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് അശുദ്ധി എന്നുള്ള സങ്കല്പം എന്താണ്, അത് സ്ത്രീ വിരുദ്ധമായ ഒരു സങ്കല്പമാണ് ആധുനിക കാലഘട്ടം. പണ്ടങ്ങനെയല്ല, പണ്ട് അങ്ങനെയായിരുന്നു. സ്ത്രീകള് ആർത്തവ സമയത്ത് സ്ത്രീകളെയൊക്കെ വീട്ടിൽ പുറത്താക്കും, അല്ലെങ്കിൽ മുറിക്കകത്തിട്ട് അടയ്ക്കും. ആ കാലമൊക്കെ പോയിട്ട് ഇന്ന് വീടുകളിൽ ആരും തന്നെ ആർത്തവ അശുദ്ധി പാലിക്കാറില്ല. സ്ത്രീ ആർത്തവ സമയത്ത് അശുദ്ധയാണെന്ന് പൊതുവെ ഇന്ന് അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ആർത്തവ അശുദ്ധി സ്ത്രീ ക്ഷേത്ര ദർശനത്തിൽ തടസ്സമെന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അപ്പോ എങ്ങനെയാണോ പുരുഷന്മാർ അശുദ്ധമാകുമ്പോൾ കുളിച്ച് വൃത്തിയായി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നു. അതുപോലെ സ്ത്രീകളും കുളിച്ച് വൃത്തിയായി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്താൻ എന്താ കുഴപ്പം? ശുദ്ധിയാണെങ്കിലേ ശുദ്ധീകരണത്തു കൂടി ചിന്തിക്കണം. ആർത്തവസമയത്തും കുളിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ കയറാന്നാണ് പറയുന്നത്. ആർത്തവസമയത്തും കുളിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ കയറാൻ എന്താ കുഴപ്പം? യാതൊരു കുഴപ്പമില്ല. കാരണം സ്ത്രീ ശുചിയായിരിക്കണോ എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ചോദിക്കും, ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് അശുദ്ധിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലും ഇന്ത്യയിലും പല ക്ഷേത്രങ്ങളിലും ദേവീ ക്ഷേത്രങ്ങളിൽ ആർത്തവത്തെ പൂജിക്കുന്നുണ്ട്. കാമാക്ഷി മദ്യം നിവേദ്യം കൊടുക്കുന്നു, മദ്യം പോലെ കാമാക്ഷി. ഇവിടെ ചെങ്ങന്നൂർ ഒരു ക്ഷേത്രമുണ്ട്, അവിടെയൊക്കെ ദേവിയുടെ ആർത്തവത്തെയാണ് പൂജിക്കുന്നത്. അപ്പൊ ആർത്തവം അശുദ്ധമാണ് എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ തന്നെ ദേവിയുടെ ആർത്തവത്തെ എങ്ങനെ പൂജിക്കും? കാമാക്കിയിൽ അത് ഇതാണ്. കാമ്യക്കിയിൽ അതിന്റെ പോയിട്ടുണ്ടായിരുന്നു, അതിന്റെ പുറവശത്തൊരു വലിയ കുളമുണ്ട്. ഈ കുളത്തിൽ മാസത്തിൽ ഒരിക്കൽ അവർ കൊണ്ടുവന്ന് കുങ്കുമം കലക്കും, എന്നിട്ട് പറയും ദേവി ആർത്തവമായ. എന്നിട്ട് അവിടെ ആൾക്കാർ പോയി അതൊക്കെ ഒരു കുടിക്കുകയോ എന്തൊക്കെയോ കാണിക്കും, ഭക്തിഭ്രാന്തികൾ കാണിക്കും ദേവിയുടെ ആർത്തവം. ആസാമിൽ ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്. അപ്പോ ആർത്തവം അശുദ്ധി എന്ന് പറയുന്നതിൽ ഉണ്ടെങ്കിൽ ഈ ക്ഷേത്രങ്ങളിലൊക്കെ എന്തിനാ ആർത്തവത്തെ പൂജിക്കുന്നു അശുദ്ധമാണെങ്കിൽ? അപ്പൊ ഇതൊക്കെ വെറും പ്രാകൃതമായ ചിന്തകളും എന്താണ് ഈ വിവേചനത്തിന് വേണ്ടി ഓരോന്ന് കണ്ടുപിടിക്കുകയാണ് ഇങ്ങനെയാണ്. അപ്പോ ഇപ്പോ സ്ത്രീക്ക് പുരുഷനിൽ നിന്ന് ഉള്ളതിൽ നിന്ന് വരെ പ്രത്യേകതയൊന്നുമില്ല, മനസ്സിലായോ? ഇപ്പോ അശുദ്ധി എന്ന് പറയുന്നതേ മനുഷ്യൻ മേർക്കുമ്പോ അശുദ്ധമാകുന്നില്ല, നാറുന്നില്ല, ഉണ്ടോ? മനുഷ്യന്റെ മലദ്വാരത്തു നിന്ന് വരുന്ന മലമല്ലേ, നാറുന്ന സാധനമല്ലേ? മൂക്കിൽ നിന്ന് വരുന്ന നാറുന്ന സാധനമല്ലേ? ജനനേന്ദ്രിയത്തിൽ നിന്ന് വരുന്ന നാറുന്ന സാധനമല്ലേ? ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയാൽ അയാൾ ശുദ്ധമാവുമെങ്കിൽ സ്ത്രീകളിൽ നിന്ന് പുറത്തു വരുന്ന കഴുകി വൃത്തിയാക്കിയാൽ അത് ശുദ്ധമാകുമല്ലോ. അല്ല, അങ്ങനെ ശുദ്ധിയായിരിക്കാൻ സ്ത്രീകൾക്കിന്ന് സംവിധാനങ്ങളുണ്ടല്ലോ. പണ്ടാവൊന്നും ഇല്ലായിരുന്നു, ഇന്ന് അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. അപ്പൊ സംവിധാനങ്ങളുള്ളപ്പോ സ്ത്രീ എന്തിനാ അശുദ്ധിയായി കാണുന്നത്? ഇനി ഇവരിതൊക്കെ പറയുന്നു, വലിയ സനാതനധർമ്മം പറയുന്ന നിങ്ങളുടെ ആശ്രമത്തിൽ സ്ത്രീകളെ ആർത്തവ സമയത്ത് അശുദ്ധിയാക്കി മാറ്റി നിർത്തു. അവിടെ സ്ത്രീകൾ പൂജിക്ക് എല്ലാം ചെയ്യും. ആശ്രമങ്ങളിലൊക്കെ അങ്ങനെയാണ്. പള്ളിക്കാവ് ആശ്രമത്തിൽ എന്താണ് ആർത്തവ സമയത്ത് ആരും അശുദ്ധമാകുന്നില്ല, അല്ല അവിടെ ആരും അശുദ്ധമാകുന്നില്ല. ഞാൻ ഇതിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാരും ആർത്തവ സമയത്ത് അശുദ്ധമാകേണ്ട കാര്യമില്ല. അല്ല, മുമ്പ് തന്നെ അവർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. ഇനി ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ, കാരണം ശുദ്ധിയായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളിവിടെ എന്താണ് പാകം ചെയ്യാൻ വരുന്ന സ്ത്രീകളെ ആർത്തവ അശുദ്ധി കാണിച്ചിട്ട് നിങ്ങൾ മാറ്റി നിർത്തുന്നു? നിങ്ങളുടെ വീടുകളിലൊക്കെ താമസിച്ചിരുമ്പോൾ നിങ്ങളുടെ അമ്മമാര് ഭക്ഷണം പാകം ചെയ്ത് തരുമ്പോ അവരെയൊക്കെ നിങ്ങൾ ആർത്തവ അശുദ്ധി പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടോ? ആ, എന്നാ പിന്നെ എന്താ ഇവിടെ ചെയ്യാൻ വയ്യാത്ത? ഇവിടുത്തെ വരുന്ന സ്ത്രീകൾക്ക് എന്താ പ്രത്യേകത? ദേവസ്വം ബോർഡിന്റെ കാര്യമുണ്ട് പറയും, നിങ്ങളിവിടെ ആക്ഷഭാരതമാണ്, മനസ്സിലായോ? ഇത് ഇവിടെ പിന്നെ വേറെ കാര്യം ഞാൻ പറയാം, പന്മനാശ്രമത്തിൽ ഞാനിത് നടപ്പിലാക്കിയിരുന്നതാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല അത് നടപ്പിലാക്കിയത്. അവിടെ എന്ന് വെച്ചാൽ അമ്പലത്തിന്റെ അടുത്താണ്, അമ്പലത്തിൽ വരുന്നവരെ എതിർക്കും. ഇവിടെ അമ്പലത്തിന്റെ അടുത്തല്ലല്ലോ ഇത് മാറിയല്ലേ. നിവേദ്യം എവിടെയാണ് ഉണ്ടാക്കുന്നത്? അവിടെ നിവേദ്യം ഉണ്ടാക്കുന്ന സ്ഥലമാണോ? അല്ല, ഇത് നിവേദ്യം ഉണ്ടാക്കുന്ന സ്ഥലമാണോ? അപ്പൊ ഈ ഇതൊക്കെ പഴയ സമ്പ്രദായങ്ങൾ, നിങ്ങളുടെ വീട്ടിലില്ലാത്ത കാര്യങ്ങള് നിങ്ങൾ അശുദ്ധി പാലിക്കാത്തടത്ത് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നതിനെ നടപ്പിലാക്കുന്നു, പ്രത്യേകം അവര് പാകം ചെയ്യുന്നത്. അപ്പൊ എന്താണ്, പുരുഷന്മാര് നമ്മള് കേമന്മാരും സ്ത്രീകള് മോശക്കാരും എന്നുള്ള ഒരു പ്രാചീനമായ ആ സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ഈ അല്പന്മാര് വിവരദോഷികൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ബോധമില്ലാത്ത മനുഷ്യർ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് തുല്യ അവസരം എന്ന് ഞാൻ പറഞ്ഞു, മനസ്സിലായോ? അപ്പൊ സ്ത്രീക്ക് ജോലി ചെയ്യുന്നതിനുള്ള ക്രിസ്ത്യൻ പള്ളികളിൽ സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് പോകാമോ? അവർക്ക് പോകാം, പ്രാർത്ഥിക്കാം. ഈ ഒരു പ്രധാനമായ ഒരു സംഭവം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്, ഈ ഹിന്ദു മതം അല്ലെങ്കിൽ ഈ ഒരു കൾച്ചർ, ഇവർ പറയുന്ന മതമല്ല കൾച്ചർ ആയിക്കോട്ടെ, ഇതൊക്കെ വന്നതിന് ശേഷം എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം ഹിന്ദു മതം, ഈ ക്രിസ്തു മതം, ക്രിസ്തുവിന് ശേഷം അതിന് കിട്ടിയ പ്രചാരം ഇതിന് ഉണ്ടാകാത്ത എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള അശുദ്ധി ചിന്തകളുണ്ടാണ് ഇതിന് പ്രചാരം കിട്ടാവുന്നത്. ക്രിസ്ത്യാനികൾക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് അവർക്ക് അശുദ്ധിയൊന്നുമില്ല. എന്താ, അവർ മനുഷ്യരല്ലേ? അവർ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ലേ? പള്ളിയിൽ പോയിരുന്നു, അത് ആരാധന നടത്തുന്ന സ്ഥലമാണല്ലോ, അതിന്റെ മുമ്പിൽ ഇരുന്നല്ലേ പ്രാർത്ഥിക്കുന്നു. ഇത് ഈ മെയിൽ ഷോവനിസം എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ ഹിന്ദു സമൂഹം, ഈ കൾച്ചർ എന്ന് പറയുന്നത് വളരെ പുരുഷ മേധാവിത്വമുള്ള ഒരു ഇതാണ്. ആ പുരുഷ മേധാവിത്വമുള്ളതുകൊണ്ട് അവർക്ക് സ്ത്രീകളോടുള്ള അറപ്പ് എങ്ങനെയെങ്കിലും കാണിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അവർ കൊണ്ടുവയ്ക്കുന്നത്. ഇസ്ലാമത്തിന് മയ്യത്തായ ശേഷം മാത്രമേ സ്ത്രീകളെ അവർ കവർ ചില വിഭാഗങ്ങൾ അനുവദിക്കുന്നുണ്ട്. ചിലര് അല്ലല്ല, പള്ളി കയറാൻ ശ്രമിക്കുന്നു, അവിടെയൊക്കെ കയറ്റും. അതാണ്, അത് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മളിപ്പോ നോക്കേണ്ടത് ഇവിടുത്തെ കാര്യമാണ്. ഇപ്പൊ സ്ത്രീകള് എന്താണ്, അശുദ്ധരാണ് എന്നുള്ള ആ സങ്കല്പം തന്നെ അടിസ്ഥാനപരമായി തെറ്റാണ്. പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് അശുദ്ധിയുണ്ട്. അപ്പോ ഈ മലമൂത്ര വിസർജനം നടത്തുന്നവൻ അമ്പലത്തിൽ കയറി ഇങ്ങനെ പൂജിക്കാം, അവന്റെ താഴെ വരുന്ന സാധനം എന്തോന്നോ? ഇവനൊക്കെ എങ്ങനെ അമ്പലത്തിൽ കയറുമ്പോ ശുദ്ധിയാവുന്നു? അശുദ്ധിയാക്കിയിട്ടില്ലേ ശുദ്ധിയാവുന്നു അല്ലേ? ഇനി നിങ്ങൾ പറയും അല്ല, സ്ത്രീകളെ പോലെ അല്ല, അതിന് വ്യത്യാസമുണ്ട്. സ്ത്രീകൾക്ക് യാത്ര സമയത്തൊന്നും അങ്ങനെ ശുദ്ധിയാവില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അമ്പലത്തിൽ കയറി ഇന്ന് പൂജിക്കുമ്പോ അതോ ആയി പോയാൽ എന്ത് ചെയ്യും? നിങ്ങൾ അമ്പലത്തിൽ കയറി പോകുമ്പോ അവിടെ വായു താഴോട്ട് പോവുകയാണ്, എന്ത് ചെയ്യും പൂജാരി? എന്ത് ചെയ്യും? പോയി പോയാ, പിടിപെട്ട് പോയാ. അശുദ്ധിയാണോ ശുദ്ധിയാണോ അത്? ഇത് എന്തെങ്കിലും പശുക്കേടായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സംഗതി പുറത്തു പോകും. അമർത്തി പിടിച്ചാൽ ശബ്ദം കേൾക്കില്ല, പക്ഷെ സാധനം പുറത്തു പോകും. ഇത് ശുദ്ധിയാണോ അശുദ്ധിയാണോ? എന്നിട്ട് എങ്ങനെയാ ഞങ്ങള് സ്ത്രീകളെ അശുദ്ധി എന്ന് പറയുന്നത്? നാർന്ന സാധനമല്ലേ പുറത്തു വരുന്നത്? ശ്രീകോവിലിനകത്ത് വിഗ്രഹത്തിൽ ഭഗവാന്റെ മുഖത്തൊക്കെ അടിക്കത്തില്ലേ? ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്, മനസ്സിലായോ? അതൊക്കെ വേറെ കാര്യം പറയുന്ന വിഷയത്തിൽ നിന്നില്ല. ഇപ്പൊ സ്ത്രീയുടെ അശുദ്ധിയെ കുറിച്ചാ പറയും. അപ്പോ സ്ത്രീകളുടെ അവസരങ്ങളെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് അശുദ്ധി എന്നുള്ള ഒരു വാദം അവിടെ കൊണ്ടുവരികയാണ്. ക്രിസ്ത്യാനിറ്റിയിലും ആദ്യം ഏർലി ചർച്ചസ് സ്ത്രീകളുടെ അണ്ടറിലായിരുന്നു, പിന്നീട് 327 ശേഷം ബൈബിളൊക്കെ ഉണ്ടാക്കി. ആയിക്കോട്ടെ, ക്രിസ്ത്യാനിയുടെ കാര്യം എന്തോ ആയിക്കോട്ടെ, അത് അവര് തീർക്കട്ടെ. ഇവിടുത്തെ പ്രശ്നം ക്രിസ്ത്യാനിയുടെ അല്ലല്ലോ. നമ്മളിപ്പോ ചിന്തയുന്ന ഹിന്ദുക്കളുടെ ഇടയിലുള്ള സ്ത്രീയുടെ അശുദ്ധിയെ കുറിച്ചാണ്. പണ്ട് ശരി, അങ്ങനെയൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ, സ്ത്രീകൾ അശുദ്ധിയായിരുന്നു എന്നൊക്കെ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ അന്ന് അശുദ്ധി സ്ത്രീകൾക്ക് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ പിന്നോക്ക വിഭാഗങ്ങൾക്കും അശുദ്ധി കൽപ്പിച്ചിരുന്നു അമ്പലങ്ങളിൽ. അത് നിങ്ങളെങ്ങനെ മാറ്റി? അന്ന് ഈ അശുദ്ധി കൽപ്പിച്ചിരുന്നവർ വിചാരിച്ച് നമ്മൾ അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുമെന്നാണ്, അങ്ങനെയല്ലേ കരുതിയിരുന്നത്? അപ്പൊ അത് മാറ്റാമെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകളുടെ അശുദ്ധി ഇത്രയും കാലമായിട്ടും മാറ്റിക്കൂടാ? ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നതല്ല, അവസര സമത്വം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. ഏതെങ്കിലും ഒരു വിവേചനം സൃഷ്ടിച്ചിട്ട് സ്ത്രീയെ മാറ്റി നിർത്തുന്നതല്ല. ഇനി സ്ത്രീക്ക് ദോഷമുണ്ടെന്ന് പറയുമെങ്കിൽ പുരുഷനുമുണ്ട് ദോഷം, അതെന്താ പ്രത്യേകത? അപ്പോ എന്താണ്, നമ്മുടെ വീട്ടിൽ എന്താ, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടില്ലേ അമ്മമാര്? അവർ മാറി നിന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളാരും അശുദ്ധി ആയിച്ച്? ഇവിടെ വന്നവരെ തുണി ചുറ്റി കഴിഞ്ഞപ്പോ നിങ്ങളെ എങ്ങനെയാ വിശുദ്ധന്മാരായത്? അതെങ്ങനെയാണ്? അല്ല, പഴയകാലം ഇന്ന് അങ്ങനെ ആ പഴയ കാലത്ത് അതൊക്കെ ഇന്ന് ഏതെങ്കിലും വീടുകളിൽ ഇത് പാലിക്കുന്നുണ്ടോ? ആരും അറിയത്തില്ല, അതിന്റേതായ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം അവര് എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നു, വീട്ടിൽ വന്ന് ജോലി ചെയ്യുന്നു, അതൊന്നും ഇന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ കാട്ടിലെ കാര്യം, കാടന്മാരുടെ ഇടയിലെ കാര്യം, മനുഷ്യരുടെ കാര്യം പറയാം. അപ്പൊ മനുഷ്യരുടെ ഇടയിൽ ഇന്ന് അതില്ല, അതാണ് പറയുന്നത്. അപ്പൊ അതിൽ ഇത് ഈ കുറിച്ചുകളുടെ ഇടയിലൊക്കെ ഉള്ള ഇത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ജുവേലിയിൽ വേണമെന്ന് വായിച്ചു പഠിക്കുന്നത്. ഇവിടെ കുറിച്ചരല്ല താമസിക്കുന്നത്, ഇവിടെ മനുഷ്യരാണ് താമസിക്കുന്നത്. മനസ്സിലാക്കാം, അവരൊന്നും അല്ല ഇവിടെ താമസിക്കുന്നത്. ഇനിയെങ്കിലും ബോധം ഉണ്ടാവണം ഇവിടെയുള്ളവർക്ക്. മനസ്സിലായ, അങ്ങനെ ഒരു അശുദ്ധി. പക്ഷെ ഇത് എതിർക്കുന്നവരായിരിക്കും, ഈ അമ്പലത്തിൽ നിന്ന് മണിയടിക്കുന്നവരാണ്. അത് എന്താണ്, ബ്രാഹ്മണനായാലും ശരി ചണ്ടാളനായാലും ശരി, ഇവൻ മണിയടിച്ചോ ഇവന്റെ ശീലം മുഴുവൻ മാറും. ഇവൻ പിന്നെ ഇവൻ എന്താവും, ബ്രാഹ്മണനെക്കാളും വലിയ ബ്രാഹ്മണ്യം അവനിൽ വരും. എന്നിട്ട് അവൻ ഇതൊക്കെ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ആൾക്കാർ പഠിപ്പിക്കും. അതാണ് എന്റെ പ്രശ്നം. അപ്പൊ ആ കാലമൊക്കെ മാറി, അങ്ങനെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്ത്രീയിൽ ഏതെങ്കിലും തരത്തിൽ അശുദ്ധത്തെ അശുദ്ധി എന്ന് പറഞ്ഞിട്ട് അവരുടെ അവസരത്തെ നിഷേധിക്കുന്നതടത്താണ് പ്രശ്നം. അപ്പൊ അത് അന്ധവിശ്വാസമാണ്, അതാണ് മാറ്റേണ്ടത്. സ്ത്രീകൾ അശുദ്ധി ആകാതെ കൊണ്ട് നിങ്ങളാരും ശുദ്ധന്മാരാകത്തില്ല, അങ്ങനെ ഒരു പ്രശ്നവുമില്ല. സ്ത്രീകൾക്ക് അശുദ്ധി വേണമെങ്കിൽ പുരുഷന്മാർക്കും ഉണ്ട്. അപ്പൊ ഇനി അമ്പലത്തിൽ നിന്നുകൊണ്ട് ഈ അധോവായി വിടുമ്പോ ഞാൻ ഈ പറയുന്നു ആലോചിക്കണം. എങ്ങനെ ഓ പിന്നെ ഭയങ്കരമായി നോക്കില്ല കഴിച്ചു. അത് പെണ്ണുങ്ങൾക്കും ചെയ്യാമല്ലോ, അതും ചെയ്യാറുണ്ട്. അത് സ്ത്രീകൾ ചെയ്തു കൂടി. ഇത് പുറത്ത് ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കാമോ ഇല്ലേ എന്നുള്ള കാര്യം ആലോചിക്കണം. പക്ഷെ നമ്മുടെ സ്വകാര്യ സംഭാഷണത്തിൽ ഇത് പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. അപ്പൊ മാറ്റം എന്ന് പറയുന്നത് മാറ്റത്തിന് സാധ്യതയുള്ളിടത്ത് നിന്ന് തന്നെ തുടങ്ങണം. അത് ചിവരി പോലുള്ള സ്ഥലങ്ങളിലാണ്. ആ അങ്ങനെ ചിവരി തുടങ്ങും. അങ്ങനെ ചിവരി തുടങ്ങുമ്പോഴത്തേക്ക് ക്രമീണ മറ്റുള്ളവരും പറഞ്ഞില്ലേ, ഇന്ന് ഒരുപാട് ആശ്രമങ്ങളിൽ സ്ത്രീകൾക്ക് ആർത്തവം, അത് പള്ളിക്കാവ് നിങ്ങൾ പറയും സ്ത്രീകളുടെ ആയോ, മറ്റ് സ്ഥലങ്ങളിൽ സിനിമാ ദയാനന്ദാശ്രമം ഒരിടത്തും ഇങ്ങനെ ഒരു അശുദ്ധിയില്ല. ഞാന് വള്ളിക്കാവിൽ പെൺകുട്ടികളെടുത്ത് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കൂടെ അശുദ്ധിയുണ്ടോ. അപ്പോ അവരോട് അമ്മ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പാലിച്ചോളും, പക്ഷെ ഇവിടെ നിർബന്ധമില്ല എന്ന് പറഞ്ഞ ചില പഴയ ആൾക്കാരുടെയൊക്കെ മനസ്സിലെന്ത് കാണും, ഇത് പാപമാണ്, പാപബോധം വരും. ഇപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ശബരിമല കയറത്തില്ല, കയറിയ അയ്യപ്പന്റെ ശാപം കിട്ടുമെന്നാ പഠിപ്പിച്ചിരിക്കുന്നു. ആ റെഡി ടു വെയിറ്റ് എന്നൊക്കെ പറഞ്ഞ അതാണ്, കയറി കഴിഞ്ഞാൽ ശാപം കിട്ടും, ഇത് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട്, അവര് കയറത്തില്ല. അങ്ങനെ ആരെങ്കിലും മനസ്സിലുള്ളതുണ്ടെങ്കിൽ വേണ്ട, അല്ല എങ്കിൽ നിങ്ങൾക്ക് ചേരാം. അതിനാണ് ബോധവൽക്കരണം നടത്തേണ്ടത്. എന്തുകൊണ്ട് ഇവരുടെ ആശ്രമത്തിലുള്ള സ്ത്രീകൾ ഭയക്കുന്നില്ല? ബലം പ്രയോഗിച്ചല്ല വരുത്തേണ്ടത്, ഇവരുടെ ആശ്രമത്തിൽ എന്തുകൊണ്ട് അത് നടക്കുന്നു. ശബരിമലയിൽ മനസ്സിലായില്ല, സമൂഹത്തിന്റെ വിശ്വാസമാണ് നാല്പത് ദിവസം ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കാന്നുള്ളൊരു ഇത്. തിരക്ക് പിടിച്ചതിന് പോകുന്ന സമയത്ത് യൗവനയുക്ത സ്ത്രീകൾ കയറുമോ ശരീരത്തിന് വർഷം ഒക്കെ ആർക്കാണ് ഈ ബ്രഹ്മചര്യ വ്രതം പാലിക്കാൻ പറ്റിയെന്ന രീതിയിലാണ്. ശബരിമലയിൽ പോകുന്നവര് ഈ അവിടെ പാലിക്കുന്ന ബ്രഹ്മചര്യ വ്രതം എന്തോന്ന്? അതേല്ലേ, എന്താണ് നിങ്ങളുടെ ഈ ബ്രഹ്മചര്യ വ്രതം എന്ന് അവിടെ ചെല്ലുമ്പോ എന്താണ് പറയാ, എന്താണ് നിങ്ങൾ അവിടെ ചെല്ലുമ്പോ പാലിക്കുന്ന ബ്രഹ്മചര്യ വ്രതം എന്താണ്? എന്താണ് നിങ്ങൾ അവിടെ ചെന്നിട്ട് പ്രത്യേകം പാലിക്കുന്ന ബ്രഹ്മചര്യ വ്രതം? നോക്കി എന്തെന്ന് ചോദിച്ചാൽ അതാണെന്ന് പറഞ്ഞാ മനസ്സിലാവും. അതെന്താണെന്ന് അറിയത്തില്ല. ശബരിമലയിൽ പോകുമ്പോ ഞങ്ങള് ബ്രഹ്മചര്യ വ്രതം പാലിക്കും. എന്താ അത് ബ്രഹ്മചര്യ വ്രതം എന്ന് പറഞ്ഞാ എന്താ? അതത് തന്നെ, അതല്ല മത്സ്യമാംസം. അത് ശരി. അപ്പോഴേ ആന്ധ്ര പിന്നെ തമിഴ്നാട് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ട്രെയിനിലും ബസ്സിലും പല രീതിയിൽ യാത്ര ചെയ്താണ് ശബരിമല വരുന്നത്. ചുരുക്കം കുറച്ചുപേര് സ്വന്തം വാഹനങ്ങളിൽ വരും. ഇപ്പൊ എല്ലാരും പബ്ലിക് ഇതാണ് ഉപയോഗിക്കുന്നത്, കാരണം മറ്റു അപകടമൊക്കെ ഉള്ളതുകൊണ്ട്. ഈ ട്രെയിനിനകത്തും ബസ്സിനകത്തും ഒക്കെ പെണ്ണുങ്ങളും കയറും. ആണുങ്ങളും കയറും. അപ്പോ തിരക്കുള്ളതിലാണെങ്കിൽ ശകലം തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. അപ്പൊ ബ്രഹ്മഗിരി വ്രതം പോയില്ലേ, പിന്നെ ശബരിമല പോയിട്ട് എന്താ കാര്യം, തിരിച്ചു പോകും. ഇതിനുത്തരം പറ, ഇതിനുത്തരം പറ ഉണ്ടാവുമല്ലോ. അപ്പൊ നോക്കി പാലിക്കുക എന്ന് പറയുന്നത് ഇതാണ്. പാലിച്ച് എങ്ങനെ പാലിക്കും, തിരക്കുള്ള ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുമ്പോൾ സ്വന്തം വണ്ടിയല്ല ഇപ്പൊ ആൾക്കാർ കൂടുതലും വരുന്ന, അപകടമുള്ളൂ. ട്രെയിൻ നോക്ക്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യം തിറങ്ങിക്കാതെ ഓരോ ട്രെയിൻ ബസ്സാണ്. നോക്ക്, ആന്ധ്രയിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ചിലര് സ്വന്തം കാറിലൊക്കെ വരുമെന്നുള്ളതല്ലാതെ ആക്സിഡന്റുകളുണ്ട്. ഇപ്പൊ എല്ലാവരും വരുന്നത് ട്രെയിനിലാണ്. ട്രെയിൻ എന്ന് പറയുമ്പോൾ അത് ബുക്ക് ചെയ്യുന്നവർക്ക് കയറിയിരിക്കാം, മനസ്സിലായോ? അപ്പൊ സ്ത്രീകളെ കാണും. ഇനി ഇവര് പറയുന്നു ശബരിമല ചെല്ലുമ്പം എന്താണ് 41 ദിവസത്തെ വ്രതം എടുക്കണമെന്ന് പറഞ്ഞു. ഈ 41 ദിവസം ശബരിമലയിലാണ് അവര്. അപ്പൊ നാട്ടില് ജീവിക്കുമ്പോഴത്തേക്ക് അവരങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമല്ലോ. അപ്പൊ സ്ത്രീകളെ കാണത്തില്ലേ, ബ്രഹ്മഗിരിയും പോകും. പിന്നെ എന്താ, പിന്നെ ഒരു ബ്രഹ്മയുടെ അത് നാട്ടില് കാണില്ലെന്നല്ലേ ഞാൻ ചോദിക്കുന്നത്. നാട്ടില് പിന്നെ സ്ത്രീകൾ അത് ശരി, ഇപ്പൊ സ്ത്രീകളെ തട്ടുന്ന കാര്യം അതല്ലേ പറയുന്നത്. നമുക്ക് സ്ത്രീകളെ തട്ടുന്നതാണ് ഒഴിവാക്കുന്നെങ്കിൽ ശബരിമല 2 ക്യൂ ഉണ്ടാക്കിയപ്പോലെ പ്രശ്നം തീർന്നില്ലേ? സ്ത്രീകളുടെ ക്യൂവിലും പുരുഷന്മാര് കയറിയിക്കോ? ഇപ്പോഴും അവിടെ പോലീസുകാർ എന്ത് ചെയ്യുന്നു, ആൾക്കാരെ ക്രമമായിട്ടാ വിടുന്നത്. അതുപോലെ സ്ത്രീകൾക്ക് പ്രത്യേകം ക്യൂ, പുരുഷന്മാർക്ക് പ്രത്യേകം ക്യൂ. അപ്പൊ ആരും ആരെയും തട്ടത്തില്ല, കയറി ഇറങ്ങിപ്പോ. ആ പിന്നെന്താ, ശബരിമല ദർശനം പ്രായോഗികമാണോ? എന്നാ നിയന്ത്രണങ്ങളും പ്രായോഗികമാണോ? എന്താ കുഴപ്പം? വെറുതെ എന്തെങ്കിലും പറയാൻ ആൾക്കാർ പറയുന്നതായിട്ട് എല്ലായിടത്തും എവിടെയൊക്കെയാണോ ഇപ്പൊ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ക്യൂണ്ട്. പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് പ്രത്യേകം ക്യൂണ്, പുരുഷന്മാർക്ക് പ്രത്യേകം ക്യൂണ്. അങ്ങനെ വയ്ക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ കല്ലരായിരിക്കാണ്. ദൈവത്തിന് ബ്രഹ്മചര്യം ഉണ്ടായിട്ടല്ല, എല്ലായിടത്തും ഉണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ക്യൂണ്ട്. അത് ശബരിമല പാലിച്ചാൽ മതി, തട്ടുന്നാണ് പ്രശ്നമെങ്കിൽ. അത് തന്നെ കാണുന്നാണ് പ്രശ്നമെങ്കിൽ, നാട്ടില് കാണുന്നുണ്ട്, 41 ദിവസവും കാണുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ഒരു വെറുതെ പറയാന്നുള്ളതല്ല, കഴമ്പുള്ള കാര്യങ്ങളല്ല. പിന്നെ എല്ലാത്തിനും സൗകര്യം ഉണ്ടാകാമല്ലോ. ഇപ്പോഴത്തെ പ്രസ്താവനയും ചില ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രം അനുവദിക്കുക. അപ്പൊ ഈ ഒരു പ്രശ്നം വരുന്നത് അങ്ങനെ ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ മാത്രം സ്ത്രീകൾ, ചില ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് വയ്ക്കുക, ചില ദിവസം പുരുഷന്മാർക്ക് വയ്ക്കുക. അതും പ്രായോഗികമാണ്, ഒരു പ്രശ്നവുമില്ല. കാണിയും തൊടിയൊന്നും ചെയ്യത്തില്ല. ഇനി ഇവരി പറയുന്നു കുംഭമേളക്ക് മുഴുവൻ സന്യാസിമാരാണ്. അവിടെ സന്യാസിമാർ ഇറങ്ങി കുളിക്കുമ്പോ അതിന്റെ ഇടയ്ക്കാ സ്ത്രീകൾ ഇറങ്ങി കുളിക്കുന്നത്. അപ്പൊ അവിടെ സന്യാസിമാരുടെ ബ്രഹ്മചര്യം പോകുന്ന ആരെങ്കിലും പരാതി പറയുന്നുണ്ടോ? അവരൊന്നും ശ്രദ്ധിക്കത്തില്ല. സംബന്ധിച്ച് വിവരക്കേട്. നമുക്ക് ശബരിമല പ്രചാരം കിട്ടിയത് അവിടെ എന്താണ് എന്റെ വിളക്ക്, വിളക്കെന്ന് പറയുന്ന കള്ളം പ്രചരിപ്പിച്ചോണ്ടാണ്. അവിടെ തനിയെ വിളക്ക് കൊളുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പ്രചാരം കിട്ടിയത്. അല്ലാതെ ആചാരത്തിന്റെ പേരിലൊന്നുമല്ല. പിന്നെ കുറച്ച് സിനിമയും ഇറക്കി. ഈ കള്ളപ്രചാരണം കൊണ്ടാണ് അവിടെ പ്രചാരം കിട്ടിയ ആളുകൾ ഇത്രയും വരാൻ തുടങ്ങി. ഇന്നും അത് ഏതെങ്കിലും തരത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതൊക്കെ ഇപ്പോഴല്ലേ പ്രചാരം കിട്ടിയിട്ടല്ലേ. അതായത് ഇപ്പൊ ഓരോ വർഷവും ശബരിമലയിൽ ആൾ കുറഞ്ഞു വരികയാണ്. ഓരോ വർഷം വരുമാനം കൂടി വരികയാണ്, പൈസ കൊടുക്കുന്നുണ്ട്, ജനങ്ങൾ കുറഞ്ഞു വരികയാണ്. അപ്പോ അത് പറഞ്ഞു വരുന്ന എന്തുകൊണ്ട്? ജനങ്ങൾക്ക് മനസ്സിലായി ഇതിനൊന്നും വലിയ കാര്യമില്ല, അതുകൊണ്ട് അവിടെ പറഞ്ഞു വരുന്നു. ഈ വിളക്കെന്ന് പറയുന്നതൊക്കെ ഇത് കൊളുത്തുന്നാണെന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയൊരു വിഭാഗത്തിന് ഈ വിളക്ക് കൊടുത്തത് ദേവസ്വം പോലീസ് അതെന്തോ ആയിക്കൊള്ളട്ടെ, ഇത്തരം കള്ളപ്രചാരണം കൊണ്ടാണ് ശബരിമല ഇത്രയും വലുതായത്, അല്ലാതെ അതിന്റെ പിന്നെ പിറകിൽ യാതൊരു സത്യമില്ല. അപ്പൊ നമ്മളിതിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം വരിക എന്ന് പറയുന്നതിന് കാലതാമസം പഠിക്കും. താക്കര കാലതാമസം വരുമ്പോൾ മാത്രമേ ഇത് മനസ്സിലാവൂ. പക്ഷെ കോടതി ഇപ്പോൾ വിധിക്കുകയാണ് ആചാരങ്ങൾ നിയമത്തിന് മേലെയാണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ആരും ബോധത്തില്ല. ബോധത്തില്ലെന്ന് മാത്രമല്ല, സംഭവിക്കാൻ പോകുന്ന ക്രമേണ ശബരിമല ആള് കുറഞ്ഞു കുറഞ്ഞു വരും. അല്ല, നമുക്ക് എന്താണ് ശബരിമല, അതായത് വിവാദപരമായൊരു കാര്യത്തിൽ നിങ്ങൾക്കൊരു അഭിപ്രായം പറയണമെങ്കിൽ അതിന് അസാമാന്യമായ ധൈര്യവും തന്റെ ഇടവും സ്വയം പോരാ, സ്വയം യാതൊരു തരത്തിലുള്ള പരിമിതികളും ഇല്ലാത്ത ഒരു വ്യക്തിത്വമായിരിക്കും, ഒരു പരിമിതി ഇല്ലാത്ത വ്യക്തിയായിരിക്കും. അതൊന്നുമില്ല, ഇപ്പൊ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു എന്തോന്ന് കുടുങ്ങി സ്വാമി ആരെങ്കിലും അടിച്ചു വന്നു ഒന്നുമില്ല. ആൾക്കാർ ഫേസ്ബുക്കിൽ അവിടെ ഇടയൊക്കെ എതിരഭിപ്രായം എഴുതുമെന്നുള്ളതല്ലാതെ സ്വാമിയെ അത് വരും, അത് ശ്രദ്ധിക്കായിരുന്ന മതിയല്ലേ. മരണവേണ്ടി പോയി, മരണവേണ്ടി പോയപ്പോ അവിടെ ഒരുത്തം വന്ന് ചാടി ഇദ്ദേഹത്തിന് എതിരായിട്ട് എഴുതി. ഇദ്ദേഹം മരണവീട്ടിലിരുന്ന് അവരെ ഭയം ചെയ്തു. അത് വേറെ കാര്യമുണ്ട്. ഇപ്പോ സന്യാസി എന്ന് പറയുന്നതേ എപ്പോഴും ഒരു പബ്ലിക് സ്ക്രൂട്ടണിക്ക് വിധേയമാകുന്ന ആളാണ്, ഇത് പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ സച്ചിദാനന്ദ സ്വാമി അല്ലെങ്കിൽ ഏത് സ്വാമി ആയിക്കൊള്ളട്ടെ, സമൂഹത്തിന്റെ ദൃഷ്ടിയിൽ എപ്പോഴും ഈ സ്വാമിമാര് കള്ളന്മാരാണെന്നുള്ള ഒരു ധാരണയുണ്ട്. അത് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാലും പറഞ്ഞിരിക്കുന്ന ഇതുണ്ട്, നിങ്ങൾ പറഞ്ഞില്ല എന്ന് വിചാരിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളാരും മാന്യന്മാരൊന്നും ആകത്തില്ല. സമൂഹത്തിന് സന്യാസിമാരെ കുറിച്ച് അങ്ങനെ ഒരു ധാരണയുള്ളു, അത് നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റും. അല്ലാതെ അസത്യമാണ്. അപ്പൊ പിന്നെ നിങ്ങൾ എന്തഭിപ്രായം പറയുന്നു എന്നുള്ള അനുസരിച്ചല്ല, അതുകൊണ്ട് ബഹുമാനം കൂടത്തൊന്നുമില്ല. ഉണ്ട് അപ്പൊ അതിനെന്ത് വേണം? ഇതിനെയൊക്കെ അതിജീവിച്ച് നിൽക്കുന്നതിന് മനസ്സുള്ള കറകളഞ്ഞ വ്യക്തിത്വമുള്ള സന്യാസിമാർക്ക് മാത്രമേ അത്തരം പരിഷ്കരണങ്ങൾക്ക് മുന്നോട്ടിറങ്ങാൻ പറ്റൂ. അതിന് ഉദാഹരണം ഗുരുവാണ്. കാരണം കെട്ടുകല്യാണം നടക്കുന്ന ഒരു വീട്ടിൽ ചെന്നിട്ട് അന്ന് ജനങ്ങളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ ഇത് നടത്തരുതെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തി കറകളഞ്ഞ വ്യക്തിത്വമായിരുന്നു. അപ്പൊ ഗുരു അങ്ങനെയുള്ളവർക്ക് പറയാൻ പറ്റും. അപ്പൊ അന്ന് സമൂഹം ഗുരുവിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഗുരു ഇത് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോ ഇതിനെതിരായിട്ട് കെട്ടുകല്യാണം നടത്തിയവരുണ്ട്, പക്ഷേ ഗുരുവിനെ വിമർശിച്ചവരുമുണ്ട്. പക്ഷെ അവസാനം എന്തായി? ഗുരു പറഞ്ഞെടുത്ത് നിന്നു കാര്യങ്ങൾ, അത് പൂർണമായി അത് അവസാനിച്ചു. എന്തുകൊണ്ട്? അതൊരു അനായാരും അന്ധവിശ്വാസമാണ്. അപ്പൊ അതുപോലെ പറയാൻ കറകളഞ്ഞ വ്യക്തിത്വം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവാദങ്ങളിൽ പെടാത്ത സന്യാസത്തിന്റെ പേരിൽ വിവാദങ്ങളിൽ പെടാത്ത കറകളഞ്ഞ വ്യക്തിത്വമുള്ള സന്യാസിമാര് സമൂഹത്തിന്റെ മുമ്പ് നിന്നുകൊണ്ട് ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ സമൂഹത്തിന് ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ അഭിപ്രായങ്ങളെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്രശ്നം. അങ്ങനെ പറയാൻ തന്റെ ഇവിടെ ഉള്ള ഒരുത്തനും ഇന്നില്ല സന്യാസിമാരുടെ ഇടയിൽ. അതുകൊണ്ടെങ്കിൽ ഇതൊക്കെ പറയാം. അങ്ങനെയാണ് ഗുരുദേവൻ പറഞ്ഞതും ഈ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും മാറ്റിയെടുത്തത്. അല്ല, അന്നാരും വിമർശിക്കാത്തോണ്ടല്ല, ഗുരുവിനെ വിമർശിക്കാത്തോണ്ടല്ല. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. ഗുരു ഇവിടെ നിന്ന് പിന്നെ പാവനാശ്യത്തേക്ക് പോകുമ്പോ എന്താണ് സൈക്കിൾ റിക്ഷയിൽ കയറി പോകുന്നത്, അങ്ങനെ ഒരിടത്ത് എഴുതിയിരുന്ന ഞാൻ വായിച്ചതാണ്. അപ്പൊ വഴിയിൽ അവിടെ ഇവിടെയൊക്കെ നിന്ന് ആൾക്കാർ വിമർശിക്കും. അപ്പോ ആ വിമർശനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആരോ ചോദിച്ചു, ഗുരു എന്തിനാണ് സൈക്കിൾ റിക്ഷയിൽ പോകുന്നതാണ്, സൈക്കിൾ റിക്ഷയിലാണ് പോകുന്നത് പറഞ്ഞ് ഈ ആൾക്കാർ അതൊന്നും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ അന്നും ഉണ്ടായിരുന്നു, ഇത് എവിടെ എഴുതിയത് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ഇവരൊക്കെ അതൊന്നും പറയുന്ന നമ്മൾ എന്തിനാ കേൾക്കുന്ന. അപ്പോ സന്യാസിയെ നിന്ദിക്കുക അപമതിക്കുക എന്നൊക്കെ പറയുന്നത് പണ്ടേയുള്ള കാര്യം തന്നെ. പക്ഷെ സന്യാസിക്ക് ധാർമ്മികമായ ബലം ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഉണ്ടാവും. അവർക്ക് യാതൊരുത്തിലുള്ള കെട്ടുപാടുകളും പാടില്ല, അവരുടെ പൂർവ്വ ജീവിതത്തിൽ ഒരു കളങ്കവും വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വിജയിക്കും, പരിഷ്കാരങ്ങളെല്ലാം നടപ്പിലാക്കാൻ പറ്റും, ഇല്ലെങ്കിൽ പറ്റില്ല. അതാണ് ഇന്നത്തെ ഇന്ന് നേരിടുന്ന ഒരു വലിയ പ്രശ്നം. പൂർവ്വജീവിതത്തിൽ കളങ്കുണ്ടായാലും മദ്രാസിലേമാൻ ചങ്ങാനിയുണ്ട്, പ്രായം രണ്ടുപേരെ കൊന്നാണ് അപ്പോസ്തലനെ നടക്കില്ലേ. ഈ മദ്രാസിലേമാൻ എന്നൊരു കഥാപാത്രം ഉണ്ടല്ലോ, നമ്മൾക്ക് കൂട്ടക്കൊല ഒരു ചെയ്തല്ലോ, ഒരു മാരാണ്. അതിപ്പോ ഒരാള് മനസ്സിന് പൂർണ്ണമായ പരിവർത്തനം വന്ന് വാൽമീകിയെ പോലെ മാറിയ മാറിയ തന്നെ, അതൊന്നും ആൾക്കാർക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു മാറ്റമാണ് ഒരാൾ സംഭവിക്കുന്നത്, ആ മാറ്റത്തെ സമൂഹം അംഗീകരിക്കും. ശരിക്കുള്ള ഒരു മാറ്റമാണെങ്കിൽ അത് നല്ലതാ. മറിച്ച് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് കള്ളവേഷം കെട്ടി സന്യാസിയായി ജീവിക്കുന്നിടത്താണ് പ്രശ്നം വരുന്നത്. അല്ലാതെ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് കൊലപാതകം ചെയ്തിട്ടാണ് പരിവർത്തനപ്പെട്ട് ഒരു നല്ല വ്യക്തിയായി കഴിഞ്ഞാൽ എന്താ ഉള്ളു, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അത് വ്യക്തി എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. അപ്പോ നമ്മുടെ വിഷയം അവിടെ നിർത്താം.